بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه: اتباع النبي صلى الله عليه وسلم. اتباع النبي صلى الله عليه وآله وسلم. قال عن أبي محمد عبد الله بن عمرو بن العاص رضي الله عنهما قال: قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى يكون هواء تبعا لما جئت به. حديث حسن صحيح، رويناه في كتاب الحجة بإسناد صحيح. بمانيا صادرين عليه. السلام عليكم ورحمة الله. ഇമാം നവവിയുടെ 40 ഹദീസുകൾ, അതിൽ അദ്ദേഹം നൽകിയിട്ടുള്ള 41-ാമത്തെ ഹദീസാണ്. മുമ്പ് പറയുകയുണ്ടായതാണ് ഇതിൽ രണ്ട് ഹദീസുകൾ കൂടുതലുണ്ട് എന്ന കാര്യം. 41-ാമത്തെ ഹദീസ് അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസികളാവുകയില്ല. ഹത്താ യക്കൂന, അവനാകുന്നതുവരെ. ഹത്താ യക്കൂന ഹവാ ഉതബാൻ ലിമാജിത്തു ബിഹി, അവന്റെ ദേഹേച്ഛകൾ. തബാൻ ലിമാജിത്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട് യോജിക്കുന്നതുവരെ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. ഹത്താ യക്കൂന ഹവാ ഉ, അവന്റെ ദേഹേച്ഛാകുന്നതുവരെ. തബാൻ ലിമാജിത്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട് യോജിക്കുന്ന രൂപത്തിൽ. ഹദീസുൻ ഹസനുൻ സഹീഹ്, ഇത് സഹീഹായ ഹദീസ് ആണ് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന്റേതായ സനദിലൂടെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അൽ ഹുജ്ജ എന്ന കിതാബിൽ. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസാണ് റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞത്: നിങ്ങളൊരാളും വിശ്വാസിയാവുകയില്ല. ഇവിടെ വിശ്വാസി മാതങ്ങൾ ഉദ്ദേശിക്കുന്ന ഈമാൻ പരിപൂർണമായ ഈമാനാണ്. ഒരാൾ വിശ്വാസിയാകാൻ കരിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ അയാൾ മുഅ്മിനായി. പക്ഷെ അതിന്റെ പരിപൂർണതയ്ക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമസ്കാരം നിർവഹിക്കണം, ബാക്കിയുള്ള ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ഒക്കെ അയാൾ പ്രാവർത്തികമാക്കണം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈമാൻ പരിപൂർണതയിലെത്തുകയില്ല. എങ്ങനെ? ഹത്താ യക്കൂന ഹവാ ഉ, അവന്റെ ദേഹേച്ഛയായി മാറുന്നതുവരെ. തബാൻ ലിമാ ജീത്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ അതിനോട് യോജിക്കുന്നതുവരെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ, അതിൽ ഫർളായ കാര്യങ്ങളുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, സ്വർഗം കൊണ്ടുള്ള വാഗ്ദാനമുണ്ട്, മഹ്ശറയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച വാർത്തകളുണ്ട്. അവയെല്ലാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളെ ഉൾക്കൊള്ളുക, നിരോധനങ്ങൾ വിട്ടുനിൽക്കുക. ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ പരിപൂർണമായ വിശ്വാസി എന്ന് പറയുക. അതോടൊപ്പം അവന്റെ എല്ലാ ദേഹേച്ഛകളും ഞാൻ കൊണ്ടുവന്നതിനോട് യോജിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിന് വിരുദ്ധമായിരിക്കാം ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനിൽ നമ്മൾ കാണുന്നത്. അത്തരം ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക, അതായിരിക്കണം നമ്മളുടെ ദേഹേച്ഛ. നമ്മളുടെ താല്പര്യം അതിനോട് യോജിക്കണം. അങ്ങനെ യോജിക്കാത്തവരൊന്നും വിശ്വാസിയാവുകയില്ല, അതായത് പരിപൂർണമായി വിശ്വാസിയാവുകയില്ല. അതിനോട് വെറുപ്പ് പഠിപ്പിക്കുകയും അതിനെ ചീത്ത പറയുകയും പരിഹസിക്കുകയും ചെയ്താൽ ഇസ്ലാമത്തിനെ പുറത്തുപോയേക്കാം, അത് വേറെ കാര്യം. ഇവിടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും അഭീഷ്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിനോട് യോജിക്കണം. അപ്പോൾ മാത്രമേ അയാള് പരിപൂർണ വിശ്വാസിയാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ബിരിയാണിക്ക് താഴെ പോവാതെ പുരുഷന്മാർ സൂക്ഷിക്കുക എന്നത്. ചില ആളുകൾക്ക് ഡ്രസ് ഇങ്ങനെ വലിച്ചയക്കുന്നതായിരിക്കും അവന്റെ ആഗ്രഹവും അവന്റെ ഇഷ്ടവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുണ്ട് കയറ്റി കൊടുക്കാൻ പറഞ്ഞത് അവന്റെ ഇഷ്ടമായി മാറുക, ഇതാണ് ഒരു ഉദാഹരണം പറയാനുള്ളത്. പുരുഷന്മാർക്ക് താടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചതാണ്. ഒരാൾക്ക് ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യുന്നതാണ് ഇഷ്ടം, മുഖത്ത് താടിരോമങ്ങൾ കാണുന്നത് അയാൾക്ക് വെറുപ്പാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദാഹരണം പറയാം നമ്മൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങളോട് പരിപൂർണമായി അവന്റെ ആഗ്രഹങ്ങൾ അനുകൂലമാകുന്നത് വരെ അവൻ വിശ്വാസിയാവുകയില്ല. ശരിയാണോ? ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അഞ്ചു വക്ത നമസ്കാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ടതും ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അവന്റെ ആഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിലായിരിക്കണം. പല സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിലും ഹദീസിലും പല സ്ഥലങ്ങളിൽ ആഗ്രഹങ്ങളെയും ഹവകളെയും ആക്ഷേപിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞ ഉപദേശം വലാ തത്തബിയിൽ ഹവ, നീ ദേഹേച്ഛകളെ തുടരരുത് എന്നാണ്. അപ്പൊ ദേഹേച്ഛ മനുഷ്യനോട് പലപ്പോഴും കൽപ്പിക്കാറുള്ളത് സത്യവിരുദ്ധമായ കാര്യങ്ങളാണ്, പിശാചിന് താല്പര്യമുള്ള കാര്യങ്ങളാണ്. അള്ളാഹു നിർദ്ദേശിക്കാത്ത കാര്യങ്ങളായിരിക്കും ദേഹേച്ഛകളെ മനുഷ്യനെ ഉപദേശിക്കാറുള്ളത്. പക്ഷേ ദേഹേച്ഛകളെ അള്ളാഹു റസൂലും കൊണ്ടുവന്നതിനോട് യോജിപ്പിച്ച് നിർത്തുക, അവർ വിജയിച്ചു. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും അതിന് നമ്മളെ കൊണ്ട് സാധിച്ചോളന്നില്ല. ആ കാര്യം ഇസ്ലാം ദീൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇബാദത്തുകൾ പലതും നമ്മൾക്ക് പ്രയാസമുള്ള രൂപത്തിലായേക്കാം. അത്തരം ഘട്ടങ്ങളിൽ അത് ക്ഷമിക്കുക. ചൂടുള്ള വേളയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറഞ്ഞാൽ ആളുകൾക്ക് പ്രയാസമായേക്കാം, ആ സമയത്ത് ക്ഷമിക്കേണ്ടി വരും. തണുപ്പും ചൂടുമുള്ള സമയങ്ങളിൽ ഒതു പിടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. കഠിനമായ ചൂടുണ്ടാകുമ്പോൾ വെള്ളം കൊണ്ട് ചിലപ്പോൾ ഒതു പിടിക്കാൻ പ്രയാസമായിരിക്കും, അതിന് ക്ഷമിക്കേണ്ടി വരും. ഒരാൾക്കും താല്പര്യം ഉണ്ടാവില്ല ചൂടുള്ള വെള്ളം കൊണ്ട് കൈകാലുകളും മുഖവും അവയവങ്ങളൊക്കെ കഴുകാൻ. അതേപോലെ തന്നെ കഠിനമായ തണുപ്പുള്ള രാത്രി പ്രഭാതത്തിൽ ഒതു പിടിക്കാനുള്ള കൽപ്പന, അത്തരം ഘട്ടങ്ങളിലൊക്കെ ക്ഷമ പുലർത്തേണ്ടി വരും. നമ്മളുടെ ആഗ്രഹത്തിനോട് യോജിച്ച രൂപത്തിൽ ആയിക്കൊള്ളണമെന്നില്ല ശരീരത്തിലെ കൽപ്പനകൾ. അതോടൊപ്പം തന്നെ നമ്മളെ കൊണ്ട് സാധിച്ചോളണമെന്നില്ല നമ്മളുടെ ഇഷ്ടവും ആഗ്രഹങ്ങളും ഒക്കെ തണുത്ത വെള്ളം കൊണ്ട് ഒതു പിടിക്കാൻ. അത്തരം ഘട്ടങ്ങളിൽ ക്ഷമ പുലർത്തിയാൽ മതി. നമ്മൾക്ക് അതിനോട് ആഗ്രഹവും താല്പര്യവും ഉണ്ടായിട്ടില്ലെങ്കിലും അതിനെ വെറുക്കാതിരിക്കുക, അപഹസിക്കാതിരിക്കുക, അതോടൊപ്പം അത്തരം വിഷയങ്ങളെ ക്ഷമയോടുകൂടി പിന്തുടരുക എന്നതാണ് നമ്മൾക്ക് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും റസൂലിന്റെ തീരുമാനത്തിൽ സംതൃപ്തി അടയുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ ആരും മുസ്ലിം ആവുകയില്ല എന്നാണ് അള്ളാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ. അള്ളാഹുവും റസൂലും ഒരു വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ ഒരു മുഅ്മിനെയോ ഒരു മുഅ്മിനത്തായ സ്ത്രീക്കോ യോജിച്ചതല്ല. അവർക്ക് പിന്നെ അവരുടെ കാര്യത്തിൽ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലതും മറ്റൊന്ന് തെരഞ്ഞെടുക്കാൻ പാടുള്ളതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പന അതായിരിക്കണം അവരുടെ താല്പര്യം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ പരിപൂർണമായി മുസ്ലിം ആവാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തോട് അനിഷ്ടമായാൽ ഉടനെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നല്ല, അവന്റെ ഈമാൻ കുറയും. പക്ഷെ അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും അതിനെ ആക്ഷേപിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോവുക തന്നെ ചെയ്തേക്കാം. ഉദാഹരണത്തിന്, ഇസ്ലാമിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സുന്നത്ത്, നമ്മളുടെ പുരുഷന്മാരുടെ താടിയൊക്കെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, അതൊരാൾക്ക് ഇഷ്ടമില്ല എന്നതുകൊണ്ട് അയാളുടെ ഈമാൻ കുറയുക മാത്രമാണ് ചെയ്യുക. ഒരാളത് ചെയ്യുന്നില്ല, അയാൾ കുറ്റക്കാരനാണ്, ചെറിയൊരു തെറ്റ് അയാൾ ചെയ്യുന്നു. എന്നാൽ ഒരാൾ താടി നീട്ടിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പരിഹസിച്ചാൽ അത് കാര്യം വേറെയാണ്. ഒരുപക്ഷെ അയാളുടെ ആക്ഷേപത്തിനനുസരിച്ച് അയാൾ ഇസ്ലാം ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ എല്ലാവരെയും ആഗ്രഹങ്ങളുടെയും താല്പര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിലെ മുഴുവൻ കാര്യങ്ങളോടും ഇഷ്ടമുള്ളതാക്കി മാറ്റാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്നാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ പ്രവർത്തിക്കുവാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.